പ്രപൂഷ് ലജ്ജായ ഷകാരമിത്ത് ഊകാരമിത്ത് ശേഷിക്കുന്ന ത്രപ് ത്രപത്തെ ത്രിപേതെ ത്രിപന്തി ത്രിപസ്രി ത്രിപേതി ത്രിപത്തി ത്രിവി ത്രിപാവഹി ത്രിപ ലിട്ടിൽ വരുമ്പോൾ ത്രപ്പ് ദിത്വം ത്രപ്പ് ത്രപ്പ് ഫലാജേഷ തത്രപ്പ് ഏ ഇവിടെ ഏത്വ അഭ്യാസലോപം വരേണ്ടതാണ്. ഏതാണ് സൂത്രം? പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? സംയോഗം വന്നുകൊണ്ട്. സംയോഗം വന്നുകൊണ്ട് വരുന്നില്ല. സംയോഗമുള്ളതുകൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് സൂത്രം വരുന്നു ത്രിഫല ഭജ ത്രപസ്ഥ ഏഷാം അത ഏത്വം അഭ്യാസലോപത്ത സ്യാത് കീതിലിടി സേടി ധലിച്ച ഇത്രയും ധാതുക്കൾ തൃ ഫല ഭജ ത്രപ ഇവിടെ ത്രപൂഷ ലജ്ജായ തൃപ്ലവന തരണയോ ഫലനിഷ്പത്തോ ഭജ സേവായാം ത്രപൂഷ ലജ്ജായാം ബാക്കിയെല്ലാം വരും. ഈ ധാതുക്കൾക്കെല്ലാം ഏത്വം അഭ്യാസലോപസ്ഥ ഏത്വ അഭ്യാസലോപം വരുന്നു. പത്രപ്പ് ധാതുവിന് ഏത്വം അഭ്യാസലോപം വരുമ്പോൾ എന്ത് വരുന്നു? ത്രേപേ ത്രേപാപേ ത്രേപിരേ ത്രേപിഷേ എന്ന് പറയുന്നിടത്തെ സൂത്രം വരുന്നു. സ്വരതി സൂതി സുയതി ധൂഞ്ഞിത്തോപ ഊതിത്തായതുകൊണ്ട് ഇട്ട് വികല്പമായിട്ട് വരും. ഇട്ട് വരുന്ന പക്ഷം ത്രേപിഷേ, ഇട്ട് വരാത്ത പക്ഷം ത്രേപ്സേ, ത്രേപാധേ ത്രേപിധ്വേ ത്രേപ്പ് ധ്വേ എന്നിരിക്കുന്നിടത്ത് പകാരത്തിന്റെ പരത്തിൽ ധകാരം ഇരിക്കുമ്പോൾ ഈ സൂത്രം വരുന്നു. ജലാം ജസ് ജസ് ജസ് പരവരിക്കുന്നുണ്ട്. പകാരത്തിന് ജസ് വരും. ജസ് വരുമ്പോൾ ഏത് വരും? ബകാരം വന്നു. അപ്പൊ അങ്ങനെ വരും ത്രേബ്ധ്വേ ത്രേബിധ്വേ ത്രേബ്ധേ ത്രേപേ ത്രേപിഹേ ത്രേവി അദ്ദേഹം മധ്യ അനാദേശാദേശം എന്ന സൂത്രത്തിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞത്? നിമിത്താദേശം വരാൻ പാടില്ല. ഒന്നാലേ ഏത്വ അഭ്യാസം വരത്തുള്ളൂ. ദത് ധാതു നോക്കുക. ദത്ത് മുമ്പ് വന്നതാണ്. അവിടെ ദത് ധാതുവിന് ദത്വം വന്നു, ഹലാദിശേഷം വന്നു, ദത് എന്നിരിക്കുന്നിടത്ത് അഭ്യാസ ചർച്ച വരാൻ പറ്റുമോ? വന്നാൽ ദകാരം ഒന്നേ ഇരിക്കും. അപ്പൊ ലണ്ണിമിത്ത ആദേശം വന്നു, പിന്നെ ദത്ത് ഏന്നിരിക്കുന്നിടത്ത് ലൺ നിമിത്തമായ ആദേശം വന്നോ? അഭ്യാസ ചർച്ച വരുമോ? രൂപം വരുന്നില്ല. ലൺ നിമിത്ത ആദേശം വരുമെന്നാണ് ഞാൻ ചോദിച്ചു. വരും. ലൺ നിമിത്ത ആദേശം വന്നു കഴിഞ്ഞാൽ ഏത്തു അഭ്യാസ ലോകം വരുമോ? പിന്നെ ഇത് നിഷേധിക്കേണ്ട കാര്യമില്ല. അന്നശത സസദത്തപാതി ഗുണാന ഏത്തു അഭ്യാസ ലോകത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഏത്തു അഭ്യാസ ലോകത്തെ നിഷേധിച്ചു. എന്തിനു നിഷേധിച്ചു? രൂപമാറ്റം വേണ്ട. ഇവിടെ പറയുന്നത് എന്താണ്? ലണ്ണിമിത്താദേശാധികം ന ഭവതി ഏതംഗം എന്നാണ്. അത് തന്നെ അതേൽ മധ്യ അനാദേശാദേ ലഡി എന്നുള്ള സൂത്രപ്രകാരം ലണ്ണിമിത്താദേശം വന്നു കഴിഞ്ഞാൽ ഏത്തു അഭ്യാസവും വരാൻ പാടില്ല. ദാതുവിൽ ലണ്ണിമിത്താദേശം വന്നു, ഏത്തു അഭ്യാസലോകം വരില്ല. പിന്നെ അതിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പിന്നിവിടെ എന്തിനു നിഷേധിച്ചു? ശരി, അവിടെ ആദേശം വന്നിട്ട് രൂപമാറ്റം വരുന്നില്ല, അത് ശരിയാണ്. ദാ എന്നിരിക്കുന്നു. പക്ഷെ ദാ എന്നിരുന്നാലും ലണ്ണിമിത്ത ആദേശം വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഏത്തു അഭ്യാസം വരാൻ പാടില്ല. അപ്പൊ പിന്നെ ഏത്തു അഭ്യാസം വരത്തില്ല. നശ്വസദ്ധതവാദി ഗുണാനാം പ്രകാരം പിന്നെ ഏത്തു അഭ്യാസ ലോകത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനു നിഷേധിച്ചു എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് എന്തിനു നിഷേധിച്ചു? നിഷേധിച്ചത് ഇതാണ് ജ്ഞാപകം. എന്താണ് ലണ്ണിമിത്ത ആദേശം വന്നു കഴിഞ്ഞാൽ ആദേശം വൈരൂപ്യ സമ്പാദകമായാൽ മാത്രമേ എന്തൊരു നിഷേധം വരത്തുള്ളൂ. വൈരൂപ്യ സമ്പാദകമല്ലെങ്കിൽ അവിടെ ഏത്തു അഭ്യാസവും പ്രാപ്തമാകും. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ദദാന്ന് ഇവിടെ സൂത്രത്തിൽ ദദധാതുവിനെ. അപ്പൊ ഇത് ജ്ഞാപകമാണ്. എന്തിന്? ഐരോപ്യ സമ്പാദകമായ ആദേശം മാത്രമേ ഏത്തു അഭ്യാസ ലോകത്തെ നിഷേധിക്കത്തുള്ളൂ എന്നുള്ളത് മനസ്സിലായോ? ഇത് നിഷേധിച്ചു എവിടെ? ഇല്ല. അതാണ് ജ്ഞാപകം എന്ന് പറഞ്ഞു. ഇത് നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? ദദാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ടില്ല? ഇവിടെയും അഭ്യാസ ചർച്ച വന്നു കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ നിഷേധം പ്രാപ്തമാകുന്നു. നിഷേധം വരും. അപ്പൊ ഈ സൂത്രപ്രകാരം നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇത് പിന്നെ ഇതിന് നിഷേധിച്ചു. ജ്ഞാപകമാണ്. വൈരൂപ്യ സമ്പാദകമാണെങ്കിൽ മാത്രമേ നിഷേധം വരത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ നിഷേധം വരുന്നില്ല. വരാത്തോണ്ട് നിഷേധിച്ചു. ഇപ്പോൾ വൈരൂപ്യ സമ്പാദകം, വൈരൂപ്യം വന്നില്ലെങ്കിൽ ആദേശം വന്നുകൊണ്ട് മാത്രം കാര്യമായില്ല. വൈരൂപ്യം വന്നില്ലെങ്കിൽ നിഷേധം വരുന്നില്ല എന്ന് ഇത് ജ്ഞാപകമാണ്. അതുപോലെ മറ്റൊരു കാര്യമാണ്, അത് ഏകമധ്യാനാദി സാധേരുടെ പ്രകാരം ഏതു അഭ്യാസ ലോകത്തെ വിധിക്കുന്നു. അഭ്യാസ ചർച്ച പ്രകാരം ലണ്ണിമിത്ത ആദേശം വന്നു കഴിഞ്ഞാൽ അത് ഈ സൂത്രത്തിന് അസിദ്ധമാണ്. ഏതിന് അദയം അനാദിസാദിയിലിടിയുന്നൊരു സൂത്രത്തിന് അഭ്യാസ ചർച്ച അസിദ്ധമാണോ? അഭ്യാസ ചർച്ച അസിദ്ധമാണോ? അസിദ്ധമാണ്. അസിദ്ധമായതുകൊണ്ട് ആ സൂത്രപ്രകാരം ലിംഗനിമിത്ത ആദേശം വന്നു കഴിഞ്ഞാൽ അത് അറിയത്തില്ല. ഏത് അതേമല്ലേ ആദേശ ആദേശം ലിടി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്നിടത്ത് ഏത്തു അഭ്യാസലോപം വരാം അല്ലേ? അപ്പൊ അഭ്യാസ ചർച്ച അസിദ്ധമായതുകൊണ്ട് ഏത്തു അഭ്യാസലോപം പ്രാപ്തമാകും. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? കോസ്റ്റു അഭ്യാസ ചർച്ച എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും ഏത്തി അഭ്യാസലോപം വരുന്നില്ല എന്നാണ് പഠിച്ചത്. ഒരു സൂത്രം തന്നെ അസിദ്ധമാണ്. ഇപ്പോൾ ഏത്തു അഭ്യാസലോപം വരാം. പക്ഷേ അഭ്യാസ ചർച്ച വരുന്നിടത്ത് ഏത്തു അഭ്യാസലോപത്തെ നിഷേധിക്കുന്നു. കാരണം ത്രിഫല ഭജ ത്രിപ്രസ്ഥ എന്ന സൂത്രത്തിൽ ഭജധാതുവിനെ ഗ്രഹിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഭജധാതുവിന്റെ ലെട്ടില് ഭജഭജ ഫലാതിശേഷ ബഭജ് ഭജേ ഇവിടെ അഭ്യാസലോപം വിധിച്ചിരിക്കുന്നു. അഭ്യാസലോപത്തെവിടെ ഏത്തു അഭ്യാസലോപം ഇവിടെ വിധിച്ചിരിക്കുന്നു അല്ലേ? അഭ്യാസ ചർച്ച എന്ന് പറയുന്ന സൂത്രം അസിദ്ധമാണെങ്കിൽ ഇത് വിധിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത്തു അഭ്യാസലോപം വരും. അത് വരാൻ പാടില്ല എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? അഭ്യാസ ചർച്ച വന്നതുകൊണ്ട് അവിടെ ഏത്വാഭ്യാസവും വരത്തില്ല എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഭജധാതുവിന് പ്രത്യേകം വിധിച്ചിരിക്കുന്നു. ഏത്തവും ഇതിൽ നിന്ന് മനസ്സിലാക്കാം അഭ്യാസ ചർച്ച അസിദ്ധം അല്ല. മനസ്സിലായോ? അഭ്യാസ ചർച്ച എന്ന് പറയുന്നത് സൂത്രം അസിദ്ധം അല്ല. അസിദ്ധമായിരുന്നു എങ്കിൽ ഇവിടെ വിധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അതേ ധ്യാനാദേശാദിയുടെ പ്രകാരം തന്നെ ഏത്തു അഭ്യാസലോപവും വന്നേനെ അഭ്യാസ ചർച്ച അസിദ്ധം. അപ്പോൾ അതേ ധ്യാനാദേശാദിയുടെ ഇപ്രകാരം ഏത്തു അഭ്യാസലോപവും വരുന്നതിനെ തടയാൻ വേറൊന്നുമില്ല. എന്നുവെച്ചാൽ ഭജ് ഭജ് അലാദിശേഷ ബബജ് അഭ്യാസ ചർച്ച വന്നു ബബജ് ഇങ്ങനെയിരിക്കുന്നു. ഇവിടെ അതായത് മധ്യാനാദേശങ്ങളുടെ ഈ പ്രകാരം ഏത്തു അഭ്യാസവും വരും. കാരണം ഇവിടെ ലിംഗനിമിത്തമായ ആദേശം വന്നിട്ടില്ല. നമ്മുടെ ദൃഷ്ടിയിൽ ഏതാണോ വന്നത് അത് അതേയും മധ്യാനാദേശിയുടെ ദൃഷ്ടിയിൽ അത് അസിദ്ധമാണ്. അപ്പോൾ അഭ്യാസലവും ഏത്തവും അഭ്യാസലവും വന്നിട്ട് ബേജെ എന്നുള്ള ഒരു വസതിക്ക് അതിനുവേണ്ടി ഈ സൂത്രം വിധിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ചിന്തിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഈ സൂത്രം വിധിച്ചെന്ന് മനസ്സിലാക്കാം അഭ്യാസ ചർച്ച അസിദ്ധമല്ല എന്ന് പറഞ്ഞാൽ ഭജയെന്നിരിക്കുന്നിടത്ത് ഏത്തു അഭ്യാസലവും വരില്ല. കാരണം ലണ്ണിമിത്തമായ ആദേശം വന്നു കഴിഞ്ഞു. ഇനി ഏത്തു അഭ്യാസലവും വരത്തില്ല. അതുകൊണ്ട് ഈ സൂത്രം എന്ത് ചെയ്തു? വിധിച്ചു. അപ്പോ അതേർമ്മത്തി അനാദേശാദേരടി എന്ന് പറയുന്ന സൂത്രം സപാദ സപ്താദിയിലാണ്, അഭ്യാസ ചർച്ച എന്ന് പറയുന്നത് ത്രിപാദിയിലാണ്. എന്നിരുന്നാലും ഏത്ത അഭ്യാസലോപത്തിന്റെ കാര്യത്തിൽ അഭ്യാസ ചർച്ച എന്ന് പറയുന്നത് സിദ്ധമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കും. അത് സിദ്ധമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ത്രിഫല ഭജ ത്രിപ്രസ്ഥ എന്ന് പറയുന്ന ഭജധാതുവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദേശാധികം ഭവതി അംഗം ഉള്ളതിന് അഭ്യാസേ ചർച്ച ആസൂത്രം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ അത് വെച്ചില്ല നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ ഏത് ഉദാഹരണം നമ്മൾ ദദ് ദാദലി അതന്നെ എടുത്തത്, ദദ് ദാദലി അതന്നെ എടുത്തത്, ബജ് ദാദലിയും അതേ തന്നെ എടുത്തത്. ഏത് ദാതു? ബജ് ദാതു. ബജ് പിന്നെ ദദുക്കും അതല്ലേ എടുത്തത്? ദദ് വന്നപ്പോഴും ദദ് അതെടുത്തിരുന്നല്ലോ. അഭ്യാസേ ചർച്ച പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് എടുത്തിട്ടല്ലേ നമ്മള് ഇത്രയും അസിദ്ധമാണോ ഇല്ലയോ ചിന്തിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ധാതുക്കളും എവിടെയൊക്കെ വന്നിട്ടുണ്ടോ, ഇപ്പോ അഭ്യാസ ചർച്ച എവിടെയൊക്കെ പ്രവർത്തിച്ചോ അവിടെയെല്ലാം അസിദ്ധമാണോ സിദ്ധമാണോ എന്നുള്ള പ്രശ്നം വരും. അതിന് പകരം റസ്വഹ പ്രകാരം സംഭവിച്ചു മാത്രം എടുത്താൽ മതിയല്ലോ സാർ. റസ്വഹ എന്നൊരു സൂത്രമുണ്ടല്ലോ, റസ്വഹ എന്നൊരു സൂത്രമുണ്ട് അഭ്യാസത്തിൽ പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചാലും ലിന്നിമിത്ത ആദേശം വന്നിട്ടുണ്ടെന്ന് എടുത്താൽ മതിയല്ലോ. സൂത്രമുണ്ടല്ലോ സ്വാമി, അഭ്യാസത്തിലെ ഹ്രസ്വം വിധിക്കുന്നത്, അത് ആദേശമായല്ലേ വിധിക്കുന്നത്. അത് ലിട്ട് നിമിത്തം പറയുന്നുണ്ടോ? നിമിത്തം നോക്കണം. അഭ്യാസസ്യ പറയുന്നുണ്ട്. അഭ്യാസേ ചർച്ചല്, അഭ്യാസേ ജലാം ചലഹ സിഹു ജസ്റ്റ് അത്രേ പറയുന്നു. അഭ്യാസേ ജലാം ചരഹ ജസ്റ്റ് അവിടെ അതിന് സമാനം അന്ന് അന്ന് തന്നെ പറഞ്ഞു. എന്താണ് അഭ്യാസമുള്ളതെടുക്കണം? അല്ല, അതിന് സമാനം അന്ന് പറഞ്ഞു, പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ട? അഭ്യാസേ ജലാം അഭ്യാസ ചർച്ച എന്ന് പറയുന്നതും കുഹോത്സവം എന്ന് പറയുന്നത് രണ്ട് സൂത്രങ്ങളും ലണ്നിമിത്തമായി എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അഭ്യാസം എന്നല്ല പറഞ്ഞു, അന്ന് പറഞ്ഞ സമാനം ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ട്? രണ്ടിടത്തും അംഗസ്യ വരുന്നുണ്ട്, അംഗമെന്ന് കിട്ടുന്നുണ്ട്. അതേ തന്നെ അംഗാധികാരം എന്ന് പറഞ്ഞില്ല, അംഗസ്യ എന്ന് വരുന്നുണ്ടെന്നേ പറഞ്ഞു, അംഗത്തിന് വിധിക്കുന്നുണ്ട്. കുഹസു എന്ന് പറയുന്നിടത്ത് അംഗസ്യ അധികാരമുണ്ട്, ഇവിടെ അർത്ഥാത് അംഗമെന്ന് കിട്ടും. അംഗസ്യ അഭ്യാസസ്യ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അംഗം എന്ന് പറയുമ്പോൾ എന്ത് വേണം? പ്രത്യേക നിമിത്തമായിട്ട് അംഗം വരത്തുള്ളൂ. എപ്രത്യസ്മാത് ക്രിയതേ തദാശം തസ്മിൻ നിമിത്തേ അംഗസ്യ, അപ്പോൾ ലിന്നിമിത്തം എന്ന് അർത്ഥാത് കിട്ടും. ഇതൊക്കെ വ്യാഖ്യാനം കൊണ്ട് പറയുന്നതാണ്, വ്യാഖ്യാനിച്ച് പറയുന്നതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ രണ്ടിനെയും ലിന്നിമിത്തമായിട്ട് എടുക്കുന്നത്. അർത്ഥാത് അംഗമെന്ന്, അർത്ഥാത് ലിന്നിമിത്തമെന്ന് കിട്ടുകയാണ് നേരിട്ടല്ല. അപ്പൊ ഇവിടെ വൃത്തിയിൽ അത് കൊടുത്തിരിക്കേണ്ടതാണ്, വൃത്തിയിൽ അംഗസ്യം കൊടുത്തിരിക്കേണ്ടതാണ്, എവിടെ പറയേണ്ടതാണ്? ഈ എൽഎസ്കെയില്. എന്തിനാ? അതിനല്ലേ വ്യാഖ്യാനിക്കുന്നു, നമ്മുടെ സൂത്രത്തിൽ കൊടുത്താൽ പോരെ. വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാവും, വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി. വ്യാഖ്യാനത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ എഴുതും. വൃത്തിയിലെന്ന് പറയുന്ന പൂർവ്വത്തിൽ നിന്ന് വരുന്ന അനുവൃത്തി. സൂത്രത്തിലെ പദങ്ങളുടെ അർത്ഥം അത്ര എഴുതത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ അധികമായി. ഇവിടെ ഇപ്പത്ര ഫലഭജ ത്രവസ്ഥ ഭജ എന്ന് പറയുന്നത് ജ്ഞാപകമാണെന്നൊക്കെ വൃത്തിയിൽ എഴുതും. നശസ ദതവാദി ഗുണാനാം ദത ജ്ഞാപകമാണെന്ന് വൃത്തിയിൽ എഴുതും. ഒക്കെ വ്യാഖ്യാനം കൊണ്ട് കിട്ടുന്നതാണ്. വൃത്തി സൂത്ര അർത്ഥത്തെ ധരിക്കാൻ വേണ്ടി മാത്രം, കൂടുതൽ കാര്യങ്ങളൊക്കെ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോ അടുത്തു വരുന്നത് ത്രപ്പ്, എട്ട് വരുന്ന വർഷം എട്ട് വരാത്ത പക്ഷം ത്രപ്താ എങ്ങനെയാണ്? തൃപ്ത തൃപ്താരോ തൃപ്താര തൃപ്താസേ തത്രാസാധേ തത്രാധ്വേ തത്രാഹേ തത്രാസഹേ. ലിട്ടില് പറയാം. ത്രിപതാം ത്രിപേതാം ത്രിപന്താം ത്രിപസ്വ ത്രിപേതാം ത്രിപദ്ധം ത്രിപൈ ത്രിപാവഹൈ ത്രിപാമഹൈ ഇട്ടു വരാത്ത വർഷം അവിടെ നോക്കണം. ത്രപിശീഷ്ഠ ഷകാരം വരും. ത്രപ്സീഷ്ഠ സകാരം വരൂ. ഷകാരം വരൂ. രണ്ടാമത്തെ വരും. രണ്ടാമത് വരൂ. അങ്ങനെ ത്രപ്സീഷ്ഠെന്ന് പറയുന്നിടത്ത് വരൂ. ഷത്തും വരൂ. ഇൻകു ഉണ്ട് അപൂർവത്തില്. ഏത് ഏത് എവിടെ? ആദ്യത്തെ ഒരു എന്നാ ചോദിക്കുന്നു. രണ്ടാമത്തെ ഒരു ഏത് പൊട്ടനും അറിയത്തില്ല. അതിന് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ത്രപ്സീഷ്ഠ ധ്വം. എന്തുകൊണ്ട് ധ്വം വരുന്നില്ല? അനന്തമായ അംഗമില്ല. ത്രപ്സീയ ത്രപ്സീവഹി ത്രപ്സീവ. നിങ്ങൾ വരുമ്പം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അങ്ങ് വരുമോ എന്ന് ശ്രദ്ധിക്കും. ഇവിടെ വരുമോ അങ്ങ്? ദ്വിതാദി വരുമോ? ദ്വിതാദി അവസാനിച്ചവിടെ വൃത്ത് വൃത്ത് വർത്തനെ വരേ ഉള്ളൂ ദ്വിതാദി. ബാക്കിയുള്ള നാല് ധാതുക്കളൂടെ കൊടുത്തിട്ടില്ല. വൃത്ത് വൃത്ത് ശ്രദ്ധ സെന്തു ക്രപു നാല് ധാതുക്കൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടുള്ള വിശുദ്ധാന്തമതി അനുസരിച്ച് വൃത്ത് വർത്തനയിൽ വച്ച് ദ്വിതാദി തീർന്നു, വൃതാദിയും തീർന്നു. ദുദ്ധ്യോലുങ്ങി വരുന്നില്ല. വദ്ഭ്യസ്യനോഹോ നവദ്ഭ്യ ചതുർഭ്യ അതൊന്നുകൂടെ വരുന്നില്ല. അതുകൊണ്ട് അങ്ങ് വരുന്നില്ല. ചിലക്ക് അങ്ങ് വരുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും വരുന്നത്? ആത്രപ് ഇട്ട് സിച്ച് അത്രപിഷ്ഠ അത്രപിഷാദാം അത്രപിഷദ അത്രപിഷ്ഠ അത്രപിഷാദാം അത്രപി ദ്വമോ ദ്വമോ ദ്വം ഇണ്ണന്തമായ അംഗമുണ്ട്. സച്ചിനിട്ട് വന്നുകൊണ്ട് എണ്ണമായ അത്രപിഷി അത്രപിഷ്വഹി അവിടെ ഷത്വം വരുന്നു, ഠത്വം വരുന്നു, എല്ലാം വരുന്നു. അടുത്ത് വിട്ടുവരാത്ത പക്ഷം ആത്ര പേസ് താന്നിരിക്കുമ്പോ സൂത്രം വന്നു ജലോജ്ജലി സകാരിൽ വഹിച്ചിട്ട് അതൃപ്ത അതൃപ്ത അതൃപ്ത എന്നിരിക്കുന്നിടത്ത് ഖരിജ വരൂ അവിടെ സൂത്രം വന്നു അതൃപ്തഃ സൂത്രം ഏത് വന്നു ജലോ ജലി സ്വിച്ച് ലോപിച്ചു അതൃപ്തഃ അതൃപ്സാതാം അത്രപ്ധ്വം അവിടെ എന്തുവരും പിന്നെ പിന്നെ എന്തുവരും ജലാം ജസ് ജസി പാക്ക് ബാവരം ബാ അങ്ങനെ വരും അത്രബ്ധം അത്ര അടുത്ത് സി അത്ര അത്ര അത്ര അത്ര ഇല്ല ബാക്കി ദിവേനം അത്ര മഹി അത്ര മഹി എന്ന് പറയും ഇവിടെ ശ്രുതി സൂയതി ധൂന്യൂതോ വാപ്രകാരം വികല്പമായിട്ടിട്ട് വരുന്നിടത്ത് ഇട്ട് വരാത്ത ഭാഗത്ത് സന്ധികൾ വരാം. അതിവിടെ ശ്രദ്ധിക്കണം. ലിട്ടല് ത്രേപേ ത്രേപാദേ ത്രേപിരേ ത്രേപ്സേ ത്രേപാദേ ത്രേബ്ദ്വേ ത്രേപേ ത്രേപ്പു വഹേ ത്രേപ് മഹേ ത്രേപ്പ് മഹേരോ അനുനാസിക അനുനാസിക വരുമോ ത്രേപ്പ് മഹേ വരൂ ഉറപ്പാണോ? ഉറപ്പ് പറയണം. വരൂ എന്ന് പറഞ്ഞാൽ പോരാ. അതിന്റെ വൃത്തി എന്താണ്? എരോ അനുനാസിക അനുനാസികോ വയുടെ വൃത്തി പദാന്തസ്യ ഇത് പദാന്തമാണോ? ത്രേ മഹേ പദാന്തമാണോ? വരൂ വരില്ല. അത് ശ്രദ്ധിക്കണം. പദാന്തത്തിലേ വരുത്തുള്ളൂ. പദാന്തമാണെങ്കിൽ പ്രത്യേക ഭാഷയ നിത്യം പ്രകാരം നിത്യമായി വരും. അന്ന് സംഭവിക്കുന്നില്ല. അടുത്തത് ഋങ് അത്ര പി ഷ്യ ത അത്ര പിഷ്യത സിദ്ധാന്തമതി സംബന്ധിച്ച് ആത്മനിഗതവും കഴിഞ്ഞു. അപ്പൊ പരസ്മീ പദം തുടക്കത്തിൽ പ്രയാസമായിരിക്കും. കുറച്ച് ധാതുക്കൾ ചെയ്തു കഴിയുമ്പോൾ എളുപ്പമാവും. ആത്മനിഗതവും അങ്ങനെ തന്നെ, തുടക്കത്തിൽ പ്രയാസം, കുറച്ച് ചെയ്തു കഴിയുമ്പോൾ അത് എളുപ്പമാവും. പ്രക്രിയയൊക്കെ ഒന്ന് പഠിച്ചു വരും. അതുകൊണ്ട് ഇനി വരുന്ന ഉഭയപദി വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ പരസ്മയതയും ആത്മനിയതവും ഒരുമിച്ചങ്ങ് ചെയ്താൽ മതി. ഇതുവരെയുള്ള പ്രക്രിയ അറിയാമെന്നുള്ളവരെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ്. ശ്രിഞ്ച് സേവായാം, ശ്രീ ശപ്പ് തിപ്പിരിക്കുമ്പോ സൂത്രം വരുന്നു, ഗുണം അയാദേശം വന്നിട്ട് ശ്രയതി ശ്രയത ശ്രയാന്തി എന്നിരിക്കുന്നാൽ എന്തുവരും? ശ്രയന്തി ശ്രേയസി ശ്രേയഥ ശ്രേയഥ ശ്രയാമി എന്നിടത്ത് എന്തു വന്നു? ശ്രയാ ശ്രയാ ശ്രയാമഹ ശ്രയാവഹ പഠിച്ചാണ്, അതുകൊണ്ട് പറഞ്ഞ എളുപ്പമാണെന്ന്. ആത്മീയവേദത്തിൽ എന്തുവരും? ശപ്പുത ഗുണ അയ്യാദേശം ശ്രയത്ത എന്നിരിക്കുന്നിടത്ത് എന്തുവരുന്നു? ശ്രയേതേ അവിടെ എന്ത് വന്നു? ശ്രയേതേ ശ്രയന്തേ ശ്രേയസേ എന്നിടത്ത് ശ്രേയസേ ശ്രേയേ ശ്രയേ ശ്രയേ എന്നിടത്ത് എന്ത് വന്നു? ആ ഈ വരുമ്പോ ഗുണം വരുമോ? പിന്നെ ആ ഈ എന്നിരിക്കുമ്പോൾ ആ ടിതാത്മനവനാണ് പേര്. അതുകൊണ്ട് ശ്രേയേ ശ്രയാവഹേ ശ്രയാമ നെട്ടിൽ വരുമ്പോ വളരെ എളുപ്പമാണ്. പരസ്യത്തിൽ വരുമ്പം ശ്രീ ദിത്വം വന്ന് ശിശ്രീ കലാശേഷം വന്ന് ശിശ്രീ പരത്തിലെ പരസ്യത്തിൽ എന്തായിരിക്കുന്നത്? തീക്ക് എന്തുവരും സൂത്രം? നാലുദസമാഹ നല്ല വരുമ്പം ശിശ്രീ നല്ലെന്നിരിക്കുമ്പം എന്തു വരുന്നു? അച്ചുകഞ്ഞ വൃത്തി വന്ന് ശിശ്രായ ശിശ്രീ അത്തുസന്നിരിക്കുമ്പോ ഗുണം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം വരത്തില്ല. എന്തുകൊണ്ട്? അസമയം ഇടിക്കത്ത്. പിന്നെ എന്താ വരാൻ ഇവിടെ സാധ്യത? എല്ലാം വന്നിട്ടുള്ളു. അജിഷ്ണു ദ്വാദപൂർവാം ഏരുയം ഏർണയവാച്ചു അസമയപൂർവസി എന്തുകൊണ്ട് വരുന്നില്ല? പൂർവത്തിൽ സംയോഗം വന്നു, അതുകൊണ്ട് ഇയങ് വന്നിട്ട് എന്തുവരും? ഇയങ് ഏതിന്റെ സ്ഥാനത്താണ് വരുന്നത്? അപ്പൊ ഈ ഇയങ്ങിന് ശേഷിക്കുന്ന എന്ത്? ശിശ്രീയുഹു. പിന്നെ ശ്രീ എന്ന് പറയുന്നത് സേട്ടോ അനട്ടോ എന്ന് പോകണം. പാട്ട് പാടാനറിയാമെന്നുള്ളവർക്ക് പറയാൻ പറ്റും. എന്താണ് പാട്ട്? ശ്രീ അവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടായത് ശ്രീ ശ്രീ ശ്രീ ശ്രീ വന്നു നേരിട്ട്. അപ്പൊ സേട്ടോ അനട്ടോ ഉറപ്പാണോ? സേട്ടാണോ അനട്ടാണോ അതിൽ വന്നു കഴിഞ്ഞോ? അതൊഴികെയുള്ളതേ അനട്ടാവെന്നുള്ളത് സേട്ടാണോ? ശിശ്രീ പരത്തിൽ എന്തിരിക്കുന്നു? ശിശ്രീ പരത്തിൽ എന്തായിരിക്കുന്നു? അല്ല ഏത് പരത്തിലിരിക്കുന്ന എന്താ സാധനം? ശിശ്രീ മധ്യപുരുഷ ഏകവചനത്തിൽ പരത്തിൽ എന്തിരിക്കുന്നു? ദല്ലിന് എന്തുവരും? വിട്ടുവരും. വിട്ടുവന്നു കഴിഞ്ഞാൽ ശിശ്രീ ഈ ശിശ്രീ ഈ ദാന്നിരിക്കുമ്പോ എന്തുവരും? അതോ ഗുണയോ സാർദാദ വർദ്ധതി ഗുണം വന്ന് അയ്യാദേശം വന്ന് ശിശ്രീധ ഇവിടെ ഇങ് വരുന്നില്ല. എന്തുകൊണ്ട്? കിത്തല്ല ഇവിടെ എന്താണ്? പിത്താണ്. അതുകൊണ്ട് ഗുണം വന്ന് ശിശ്രീധ അടുത്ത് ശിശ്രീ ശിശ്രീ അതു ശിശ്രീ അടുത്ത ഏതാണ്? ശിശ്രീയ അടുത്ത് ശിശ്രീ നല്ലിരിക്കുമ്പോ എന്ന് വരുന്നു? വൃത്തി വരുന്ന ദോഷം ശിശ്രായ ഗുണം വരുന്ന പക്ഷം ശിശ്രീയാണ്. ശിശ്രയ ഗുണം ഏ അയ്യാദേശ ശിശ്രയ ശിശ്രീവ ശിശ്രീ ഈമ ആത്മനെ പദം ഇതിനും എളുപ്പമാണ്. ശിശ്രീയെ എന്നിരിക്കുമ്പോൾ എന്തുവരും? കിത്തോ പിത്തോ എന്നൊക്കെ നോക്കണം. ശിശ്രീയെ എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? കിത്ത്. അതുകൊണ്ട് എന്തുവരും? ഇയങ്ങ് വരുന്നു. ശിശ്രീയെ ശിശ്രിയാതേ ശിശ്രീരേ. ഇരേ ഒന്ന് എങ്ങനെയാണ്? അടുത്ത് ശിശ്രീ പരത്തിൽ എന്തിരിക്കുന്നു? നല്ല ആത്മനേവതമാണ്. ദാസിനെന്ത് വരുന്നു? സേ വരുന്നു. ശിശ്രീ സേ ഇരിക്കുമ്പോ എന്ത് വരുന്നു? ശിശ്രീ സേ എന്നിരിക്കുമ്പോ എട്ട് വരുന്നു. എട്ട് വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ എന്തോരും ഗുണമരത്തില്ലേ? പിത്തല്ലേ? ഇത് പിത്തല്ല. അതൊന്നെന്ത് വരുന്നു? ഇയങ് വരുന്നു. ശിശ്രീഷേ ശിശ്രിയാധേ ഇയങ് ശിശ്രീ പരത്തിലെന്തിരിക്കുന്നു? ധ്വമ്മിന് എന്തുവരും? ധേ എന്നിരിക്കുമ്പോ എന്തുവരും? ഇവിടെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഇയങ് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആലോചിച്ച് പറയണം. അബദ്ധം പറഞ്ഞാലും ആലോചിച്ച് പറയണം. എന്താ വരുന്നത്? വിഭാഷയിട്ട. അപ്പൊ പിന്നെ ഇവിടുത്തെ എന്താണ് എന്റെ ഇവിടുത്തെ വിഭാഷയിട്ട? ഇണ. അപ്പൊ ഇവിടുത്തെ ഇണയത് അത് അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. ആലോചിച്ച് പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇയ ഇണ്ണിൽപ്പെടുന്നതാണ് ഇയ. ഇണപ്പരായ ഇട്ടെന്ന് പറയുന്ന ഏത്? അതിനുശേഷം ഏതിട്ടത്? ദമ്മിന് വന്ന ഇട്ട്. ഇണ്ണായ യകാരത്തിന്റെ പരത്തിൽ ഇട്ടിരിക്കുന്നുണ്ട്. വിഭാഷ ഇട്ടൊക്കെ വന്നിട്ട് വികല്പമായിട്ട് ധ്വം അല്ലെങ്കിൽ ധ്വം ശിശ്രീധ്വം ശിശ്രീധ്വം ശിശ്രീ ശിശ്രീയായി ശിശ്രീ ശിശ്രീ ശിശ്രു ശിശ്രു വഹി എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഇട്ടുള്ളത് കൊണ്ട് ശിശ്രീ വഹി ഇട്ട് വരുന്നുണ്ട്. കാരണം ലോകത്തില്ല ശിശ്രീ വഹി ശിശ്രീ ഈ വഹി ശിശ്രീ ഇകാരത്തിനീങ്ങുന്ന ശിശ്രീ വഹി ഇകാരം യകാരം വീണ്ടും ഇകാരം മകാരം ഒരക്ഷരവും മനസ്സിൽ കാണും. അല്ലെങ്കിൽ തെറ്റിപ്പോ ഇകാരം യകാരം ഇകാരം മകാരം ശിശ്രീ വഹി ശിശ്രീ മഹി ആത്മനിവേദം പറഞ്ഞു. അപ്പൊ ഇവിടെ ഇതാണ് വിഭാഷയിട്ട വന്നു. അതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്നത് അടുത്തെന്ത് വരുന്നു? ലുട്ടല് ശ്രീ ഇട്ട് താസ് ഗുണം അയ്യാദേശം ശ്രീതാ ശ്രീതാരോ ശ്രീതാര ശ്രീതാ ശ്രീതാസ്തഹ ശ്രീതാസ്ഥ ശ്രീതാസ്മി ശ്രീതാസ്. പിന്നെ ആത്മയോഗത്തില് ശ്രീതാ ശ്രീതാരോ ശ്രീതാ ശ്രീതാസേ ശ്രീതാസാദേ ശ്രീതാ ശ്രീതാഹി ശ്രീതാസ്മി ലെട്ടില് ശ്രയിഷ്യതി എല്ലാം ഗുണം അയ്യാദേശം അടുത്ത് ശ്രേയതാങ്ങനെ നേരിട്ടങ്ങ് വരുമോ ലോട്ടോ അല്ലങ്ങ് ശ്രേയതു ശ്രേയതാ ശ്രേയതാം ശ്രയന്തു ശ്രേയ ശ്രേയതാത് ശ്രേയതം നീ എവിടുന്ന് വന്നു മേർണി ശ്രയാനി ശ്രയാവഹ ശ്രയാമഹ ശ്രയാവ ശ്രയാമ്മ നിസർഗം എവിടെ പോയി നിത്യംഗിത ശ്രയാ ദീർഘങ്ങനെ വന്നു അടുത്ത് നശിപ്പിച്ച പിന്നെ ആത്മനിവധം താം ആം എങ്ങനെ വന്നു നേരിട്ടങ്ങ് വരൂ പിതാത്മനിവേദനായിട്ട് ആമേ ശ്രയതാം ശ്രയേതാം ശ്രയന്താം ശ്രേയസ്വ എങ്ങനെ വന്നു ശ്രേയസ്വ ശ്രേയേതാം ശ്രേയതം ശ്രയൈ ശ്രയാവഹൈ ശ്രയാമ അല്ലെങ്കിൽ അശ്രയത് അശ്രയതാം അശ്രയൻ അശ്രയ അശ്രയതം അശ്രയ അശ്രയം അശ്രയ അശ്രയ ആത്മനിയോഗത്തിൽ അശ്രയത അശ്രയേതാം അശ്രയന്ത അശ്രയധ അശ്രയേതാം അശ്രയധും ശ്രേ അശ്രയ അശ്രയ അശ്രയാമഹി വിധിലിംഗിന് ശ്രയേത് ശ്രയേതാം ശ്രേയുഹു എവിടുന്ന് വന്നു ജുശ്രേയുഹു ശ്രേയേ ശ്രേത പിന്നെ ശ്രേയേത ശ്രേയതം ശ്രേ ശ്രേതാഹ ശ്രേയാതം ശ്രേയേ ഇനി ആശ്രയങ്ങള് ശ്രീ ശ്രീ യാസ്ട്ട് സുട്ട് ത ഇവന്ത് വരുന്നു പരസ്യയോഗത്തിൽ ശ്രീ യാസ് മകളുടെ സർവധാതിയോർ ദീർഘ ശ്രീക്ക് ദീർഘം വരും യാസ്തു എന്നിടത്ത് സകാരത്തിന് എന്ത് സംഭവിക്കുന്നു അശ്രലിംഗാണ് ലിംഗ സ്വലോപാലം ദിവസിയൊരു ശ്രീയാത് ശ്രീയാസ്ഥാം ശ്രീയാസുഹു ശ്രീയാഹ ശ്രീയാസ്ഥം ശ്രീയാസ്ഥ ശ്രീയാസം ശ്രീയാസ്വ ശ്രീയാസ് ആത്മീയത്തില് ശ്രീ ശ്രീയുട്ട് സുട്ടുത്ത അവിടെ എന്ത് വരുന്നു ശ്രീ ശ്രീയുട്ട് സുട്ടുത്താന്നിരിക്കുന്നിടത്തെ സൂത്രം വരുന്നു ശ്രീ ശ്രീയുട്ട് സുട്ടുത്താന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു അതാണ് വരുന്നു ശ്രീ ശ്രീയുട്ട് സുട്ടുത്താന്നിരിക്കുന്നിടത്ത് എട്ട് വരുന്നു ഗുണം വരുന്നു അയാദേശം വന്നു ശ്രൈ ശ്രീയുട്ട് സുട്ടുത്ത ശ്രയശീഷ്ഠ ശ്രയശീഷ്ട ശ്രീയാസ്താം ശ്രീശീരൻ ശ്രീശീഷ്ഠ ശ്രീശീയാസ്താം മധ്യവർഷ ഭോജനത്തിൽ എങ്ങനെ വരുന്നു വിഭാഷയിട്ട് വരും ഇവിടെ ശ്രീശീധ്വം ശ്രീശീഡ്വ രണ്ടു വരും അവിടെ വരുമെന്ന് പറഞ്ഞാൽ ഏതാണ് എട്ട് എല്ലാം പറയണം. അവിടെ ഇണ്ണന്തമായ അംഗം ഉണ്ടോ എന്ന് പറയുന്നു, ഇതെല്ലാം പറയുന്നു. ഉണ്ടാ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ പറ്റത്തില്ല. വിഭാഷയിട്ടാ പ്രവർത്തിക്കാൻ ഇവിടെ ഇണ്ണുണ്ടോ, ഏതാണ് ഇണ്ണ? ഇണ്ണിന്റെ പരത്തിൽ എട്ടുണ്ടോ, ഇണ്ണന്തമായ അംഗമുണ്ടോ? അത് ഇണ്ണന്തമായ അംഗമാണോ? അപ്പൊ പിന്നെ വരുമോ? അത് വരും. എന്തുകൊണ്ട് വരുന്നു? എന്തുകൊണ്ട് വരുന്നു? ഇണ്ണന്തമായ അംഗം ഇല്ലെങ്കിലും ഇവിടെ വരും. എന്തുകൊണ്ട് വരുന്നു? ഭാഷയുടെ അംഗത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എണ്ണിന്റെ പരത്തിൽ ഇട്ടിരുന്നാ മതി. ഇണ്ണന്തമായ അംഗം എന്ന് പറയുന്നുണ്ടോ അവിടെ? ഉണ്ടോ? അതെവിടെയാ പറയുന്നത്? ഗുണശിദ്ധുണ്ടെങ്കിലൂടെ ഭംഗം, അത് പ്രത്യേകം ഓർത്ത് വയ്ക്കും. ഇവിടെ അംഗത്തിന്റെ കാര്യം പറയുന്നില്ല, എണ്ണിന്റെ പരത്തിൽ ഇട്ട് ഇരുന്നാ മതി. അതായത് ശ്രീ എട്ട് സിയുട്ട് സുട്ട് ധം. അപ്പോ അതിന് സുട്ടിനെന്ത് സംഭവിക്കും? ദീച്ച പോയി. പിന്നെ ശ്രീ സിയുട്ട് ഇട്ട് വന്നു. ശ്രീക്ക് എന്ത് സംഭവിക്കും? ഗുണം വന്ന് അയ്യാദേശം വന്നു. അപ്പൊ ശ്രൈ യകാരം എന്ന് പറയുന്ന എണ്ണ് അന്റെ പരത്തിൽ എട്ട്. അപ്പോ ഇണ പരയിട്ട് തഥ പരേഷാം ഷീധ്വം എന്ന് പറഞ്ഞു. അന്റെ പരത്തിൽ എന്തുണ്ട് ഇവിടെ? ഷീധ്വം. ഷീദ്ധത്തിന് ധകാരത്തിന് വീർപ്പായിട്ട് ഢത്വം വന്നിട്ട് ഷീഡ്വം. വളരെ സിമ്പിളല്ലേ? ഇത്രയൊക്കെ ആലോചിച്ചെന്തിനാ വിഷമിക്കുന്നു? അഭിഭാഷയിട്ട് പ്രവർത്തിച്ചിട്ട് രണ്ടു രൂപം വരും. എന്താണ് ശ്രീഷീധ്വം? ശ്രീഷീഢ്വം രണ്ടു രൂപം വരും. ശ്രീഷി ഏ സൂത്രം വരുന്നു? ശ്രീഷീയ ശ്രീഷീവഹി ശ്രീഷിമഹി വരുന്നു. അടുത്ത് ലിംഗ് വരുമ്പോ എന്ത് വരുന്നു? ശ്രീയാണ്. ഇപ്പൊ പഴയ സൂത്രം വന്ന ഏതാണ്? നിശ്രദ്ദൃശ്രുഭ്യ കർത്തരി ചങ്ങു. ചങ്ങു വന്നാൽ ഉടനെ അപകടമാണ്. എന്ത് വരുന്നു? ചങ്ങി ദത്വം വരുന്നു. അതാണ് നവചങ്ങ് വിദാകർസ്വ സന്വന്തി ചങ്ങു വരാരംഗോഭെ ദീർഘോലകോഹോ സന്യത. ഇതെല്ലാം വരുമോ? എന്തുകൊണ്ട്? നീയില്ല, അതുകൊണ്ട് അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിശ്രുദ്രുശ്രുഭ്യ കർത്തരി ചങ്ങ് വരും. ചങ്ങെന്ന് പറഞ്ഞാൽ ചങ്ങിദിത്വം വരുന്നു, ഇത്രയേ ഉള്ളൂ. ഇപ്പോ ശ്രീ ശ്രീ അഭ്യാസകാരി ശിശ്രീ അട്ട് ആ ശിശ്രീ പരത്തിൽ എന്തായിരിക്കുന്നത്? ആ ശിശ്രീ ആന്നിരിക്കുന്നിടത്ത് എന്തോരും അജിഷ്ണു ധാതുബ്രുവാം യം ഗുണം എന്തുകൊണ്ട് വരുന്നില്ല? ചങ്ങിത്താണ്. അശിശ്രീയ മനസ്സിലായല്ലോ. ശ്രീ ദിത്വം ശ്രീ ശ്രീ പ്രഹ്ലാദശേഷ ശിശ്രീ അട്ട് അശിശ്രീ പരത്തിൽ ചങ്ങ് യങ് അശിശ്രീയ ത് പരസ്മീതത്തില് അശിശ്രീയത് അശിശ്രീയതാം അശിശ്രീയൻ അശിശ്രീയ അശിശ്രീയതം അശിശ്രീയത അശിശ്രീയം അശിശ്രീയാവ അശിശ്രീയ ആത്മനിവേദത്തിൽ അശിശ്രീയ. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ. തീന് പകരന്തോരും അശിശ്രീയേതാം അശിശ്രീയന്ത അശിശ്രീയത അശിശ്രീയേതാം അശിശ്രീയ അശിശ്രീയധ്വം. അവിടെ വിഭാഷാട്ട് വരൂ? അശിശ്രീ അകാരമാണ് ഉള്ളത്. ചങ്ങു വന്നു. ഇണാപ്രയ ഇട്ട് ഇല്ല, അത് വരുന്നില്ല. അതുകൊണ്ട് അശിശ്രീയധ്വം. പിന്നെ അശിശ്രീ ഈ അശിശ്രീയ വഹി എന്ത് വരുന്നു? അതോ ദീർഘോ അശിശ്രിയാവഹി അശിശ്രിയാമഹി. റിംഗിൽ വരുമ്പോ അശ്രി എട്ട് ഗുണം അയാദേശം അശ്രയിഷ്യത് അശ്രയിഷ്യതാം അശ്രയിഷ്യൻ അശ്രയിഷ്യ അശ്രയിഷ്യതം അശ്രയിഷ്യ അശ്രയിഷ്യ ആത്മയോഗത്തിൽ അശ്രയിഷ്യത അശ്രയിഷ്യതാം അശ്രയിഷ്യ പരസ്യവിധത്തിന്റെയും ആത്മീയ വിധത്തിന്റെയും പ്രക്രിയകളെല്ലാം ഒന്ന് ഉറപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ ഉഭയപതി, ഇത് ഉഭയപതി രണ്ടും. എന്തുകൊണ്ടാണ് ഇത് ഉഭയപതി ആയത് അതുകൂടെ പറയണം. എന്തുകൊണ്ടാണ് ശ്രീഞ്ഞ ധാതു ഉഭയപതി ആയത്? എന്തുകൊണ്ട് ഞക്കാരം സ്വരുതഞ്ഞിത കർത്തൃപരായേ ക്രിയാഫലേ കർത്താരം അഭിപ്രൈതി ഗച്ഛതീതി കർത്തൃഭിപ്രായം ക്രിയാഫലം കർത്താവിന് പ്രാപിക്കുമ്പോൾ ഞിത്താണ് ധാതുവെങ്കിൽ അതിൽ നിന്ന് എന്തുവരും? ആത്മവേദം അല്ലെങ്കിൽ പരസ്യവേദം. രണ്ടും വരുന്നതുകൊണ്ട് ഇതിനെ ഉഭയപതി എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞിത്താണ്, അതുകൊണ്ട് രണ്ടും വന്നു ഉഭയപതിയായി. ഇതുപോലെ സരളമാണ് ഇനി വരുന്നതല്ല. പക്ഷെ പരസ്യവേദ പ്രക്രിയയും ആത്മനിവേദ പ്രക്രിയയും മൊത്തമൊന്നും അറിഞ്ഞിരുന്നാൽ കാര്യം വളരെ എളുപ്പമാവും. സ്വാമി, ഉഭയപതിയാണോ എന്ന് അറിയാൻ ഈ ഒരു സൂത്രം മാത്രം റെഫർ ചെയ്താൽ മതി. ഏത്? നമ്മൾ പഠിച്ചത് പറഞ്ഞു, ഇനി പഠിക്കാനുള്ളതെല്ലാം ഇപ്പൊ പറയാൻ പറ്റും. അതിപ്പം പഠിച്ച കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേ പോലെയാണ്. ഞാൻ മാത്രം എന്തിനാ പറയുന്നത്? പഠിച്ചവരും പറയണ്ടേ? എന്റെ മാത്രം ബാധ്യതയല്ല പഠിച്ച കാര്യങ്ങൾ പറയാൻ. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബാധ്യതയുണ്ട്. എത്രയെണ്ണം പഠിച്ചിട്ടുണ്ട്? സാധ്യത എന്ത്? നമ്മൾ പഠിച്ചതല്ലേ, വേറെ ഏത് പഠിച്ചിട്ടുണ്ട്? രണ്ടും വരുന്നതിന് വേണ്ടിട്ട് വേറെ സൂത്രം പഠിച്ചു പഠിക്കാൻ. ഇനി വരാൻ പോകുന്ന പോട്ടെ, നിശ്ചയ സൂത്രം പഠിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അത് ചോദിക്കുന്നില്ല, പഠിച്ചത് പറഞ്ഞാണ്. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ